പ്രാഗുത്പത്തേരിതം സ്വസ്മിൻ വിലീനം അഥവൈ സ്വത ബീജാദ് അങ്കുരവസ്വസ്യ ശക്തിരേവ അസൃജ സ്വയം. അടുത്തത് മുമ്പ് പറഞ്ഞതാണ്, മായയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, അതിനെ വിശദീകരിക്കുകയാണ്. ഇതം ഉത്പത്തേഹ പ്രാഗ് സ്വസ്മിൻ വിലീനം, ക്രിയ ഇവിടെ അവിടെ ചേർക്കണം, ആസീത് അഥവൈ ബീജാദ് അങ്കുരവത് സ്വതഃ സ്വസ്യ ശക്തിരേവ സ്വയം അസൃജത്. വ്യത്യാസമൊന്നുമില്ല. ഇതം ഈ പ്രപഞ്ചം എന്ന് വെച്ചാൽ സൃഷ്ടിച്ചതായ പ്രപഞ്ചം, പ്രളയത്തിന് ശേഷം സൃഷ്ടിച്ചതായി പ്രപഞ്ചം, അതിനാണ് ഇതം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രളയം കഴിഞ്ഞ് ഈശ്വരൻ സൃഷ്ടിച്ചതായി പ്രപഞ്ചം. ഉത്പത്തേഹ പ്രാക്, ഉത്പത്തിക്ക് മുമ്പ് എന്ന് വെച്ചാൽ പ്രളയകാലത്ത് സൃഷ്ടിക്ക് മുമ്പ് സ്വസ്മിൻ എന്ന് പറഞ്ഞ ഈശ്വരനിൽ വിലീനം ആസീത്, വിലീനമായിരുന്നു, ലയിച്ചിരുന്നു, വിലീനം എന്ന് വെച്ചാൽ ലയിച്ചിരുന്നു. അഥവാ പിന്നീട് ബീജ അങ്കുരവത്, ബീജത്തിൽ നിന്നും അങ്കുരം മുള എന്നതുപോലെ, അതുപോലെ സ്വതഃ ഈശ്വരൻ നിന്ന്, ഈശ്വരൻ നിന്നും സ്വസ്യ ശക്തിരേവ സ്വന്തം ശക്തി തന്നെ, അല്ലെങ്കിൽ സ്വസ്യ ശക്തി, സ്വയം സ്വന്തം ശക്തി, സ്വയമേവ അസൃജത്, അങ്ങനെയും പറയാം, എവിടെയും ചേർക്കും, സ്വയം തന്നെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ സ്വസ്യ ശക്തിരേവ സ്വയം അസൃജത്, ശക്തി തന്നെ സ്വയം അസൃജ സൃഷ്ടിച്ചു. ഇവിടെയൊക്കെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉത്പത്തിക്ക് മുമ്പ് വിലയിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പം അതൊരു പ്രളയകാലത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. വ്യാഖ്യാതാക്കള് ഇത് മനസ്സിലാക്കി, ആരെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വിദ്യാനന്ദ സ്വാമിയുടെ പുസ്തകത്തിൽ അതൊന്നുമില്ല. ഇത് വായിക്കുമ്പോ തോന്നുന്ന എന്താണ്, മുമ്പ് സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ സൃഷ്ടി ആദ്യം തുടങ്ങുന്ന കാര്യമാണ്. സൃഷ്ടി ആദ്യം തുടങ്ങുന്നതല്ല, അനാദിയാണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്ക് ആദിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ ഇത് ശരിക്കും മനസ്സിലാക്കും. സാറിന്റെ വ്യാഖ്യാനത്തിൽ എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. വിദ്യാസ്വാമി അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞതായിട്ട് ഒരിടത്ത് എഴുതിയിട്ടില്ല. പ്രളയവും സൃഷ്ടിയും രണ്ടു കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തമ്മിൽ വിലീനമായിരുന്നു, ഈശ്വരനിൽ ലയിച്ചിരുന്നു. ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാണല്ലോ. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞ ആരാ? ആരാണ് ഈശ്വരൻ? ഈശ്വരൻ ആരാണ്? മായയോടുകൂടിയ ബ്രഹ്മം, മായാഭിഷ്ടനായ ബ്രഹ്മം, അതാണ് ഈശ്വരൻ. അതിനും പ്രാധാന്യമുണ്ട്. കാരണം ശുദ്ധമായ ബ്രഹ്മത്തില് ഒന്നിനും ലയിച്ചിരിക്കാൻ പറ്റില്ല, കേവലമായ മായയിലും ഒന്നിനും ലയിക്കാൻ പറ്റില്ല. അതിന് ശക്തിയാണ്. ഇതൊക്കെ ലയിച്ചിരിക്കുന്നത് മായാവിശിഷ്ടനായ ഈശ്വരൻ. ആ മായാവിശിഷ്ടനായ ഈശ്വരൻ ആണ് പ്രളയത്തെ സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അപ്പൊ അവിടെ ലയിച്ചില്ല. അവിടെ ബ്രഹ്മം ഉണ്ടെങ്കിലും വാസനയോടുകൂടി ആണ് ബ്രഹ്മം ഇരിക്കുന്നത്. ആ വാസനാശക്തികളെല്ലാം ലയിച്ചിരിക്കുന്നത് ഈ മായയിലാണ്. അപ്പൊ മായ അവിടെ ഉണ്ട് സൂക്ഷ്മരൂപത്തിൽ. ഇതാണ് അദ്വൈതിയുടെ വ്യാഖ്യാനം. അങ്ങനെ എഴുന്നിട്ട് അഥവൈ എന്ന് വെച്ചാൽ പ്രളയത്തിന് ശേഷം പറഞ്ഞത് തന്നെ ഈ സൃഷ്ടിക്ക് നോക്കും. ഏത് പ്രളയവും ഏത് സൃഷ്ടിയും എടുത്തിട്ടും ഇങ്ങനെ പറയാം നമുക്ക്. ഇപ്പൊ ഈ സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതിന് മുമ്പുള്ള പ്രളയത്തെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഇതൊക്കെ എവിടുന്ന് വന്നു? തന്നിൽ നിന്ന് തന്നെ. അതങ്ങനെ ബീജാത് അങ്കുരവത്ത്. അപ്പൊ പ്രളയം എന്ന് പറയുന്ന ഒരു ബീജമാണ്. ആ ബീജത്തിൽ നിന്ന് മുളയുണ്ടായി വലിയ വൃക്ഷമായി മാറുന്നതുപോലെ, അങ്കുരം എന്ന് വെച്ചാൽ മുളയുണ്ടായി അതിൽ നിന്ന് വിത്ത് വലിയ വൃക്ഷമായി മാറുന്നതുപോലെ, ആ പ്രളയകാലത്തിരുന്ന ബീജരൂപത്തിലിരുന്ന ഈശ്വരനിൽ നിന്നും വലിയൊരു വൃക്ഷം ഉണ്ടാകുന്നതുപോലെ, സ്വതഃ ഈശ്വരനിൽ നിന്ന് തന്നെ സസ്യശക്തി, ഈശ്വരന്റെ ശക്തി തന്നെ. ഈശ്വരന്റെ ശക്തി എന്ന് എന്തുകൊണ്ട് പറയുന്നു? കേവലമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ മായാശക്തിയെ സ്വീകരിക്കുന്നു. ആ ശക്തി വാസനയോട് കൂടിയതാണ്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ സ്വീകരിക്കണം, മനസ്സിലാക്കണം. മായാശക്തി വാസനയോടുകൂടിയതാണ്. എന്ത് വാസന? ഈ സൃഷ്ടിയിലുള്ള സർവ പ്രാണികളുടെയും കർമ്മവാസനകൾ എല്ലാം മായാശക്തിയിലുണ്ട്. ഈ പ്രാണികളൊക്കെ അതുമെല്ലാം ലയിച്ചിരിക്കുക. ഈ നാമരൂപങ്ങളോ ഈ കാണുന്ന എല്ലാം ലയിച്ചിരിക്കുക, സൂക്ഷ്മരൂപത്തിലിരിക്കും. എവിടെയെല്ലാം ഇരിക്കുന്നു? ഈശ്വരൻ. ഈശ്വരനെവിടെ? ഈശ്വരന്റെ ശക്തി. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ശക്തിയോട് കൂടിയ ഈശ്വരനൊന്ന് ചിന്തിക്കാൻ പറ്റും. അവിടെ നിന്ന് എന്ത് ചെയ്തത്? സസ്യശക്തി ഏവ ഇവിടെ സസ്യശക്തിരേവ ശക്തി തന്നെ സ്വയം അസൃജത്, സ്വയം ഇതിനെല്ലാം സൃഷ്ടിച്ചു. അതാണ് മായയാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായ എനിക്ക് സൈജ്യം നീയല്ലോ മായയും മായ. മായ ഈശ്വരൻ തന്നെയാണോ? മായ ഈശ്വരൻ എന്ന് പറയുന്നത് മായ ഈശ്വരൻ നിന്ന് വേറെ അല്ല എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ മായ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഈശ്വരന്റെ ശക്തി എന്നുള്ള അർത്ഥത്തിൽ. അതല്ല, പ്രളയകാലത്തിൽ ഒന്നായിരുന്നു ഈശ്വരനും മായയും എല്ലാം അവിടെ രണ്ടല്ല, ഒന്നായിത്തിരുന്നു. അതുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാലും ശരിയെന്നെ, ഈശ്വരന്റെ മായ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാലും ശരിയെന്നെ, രണ്ടും രണ്ടായിട്ടല്ല ഇരിക്കുന്ന, ഒന്നായിട്ടാണ്. അതുകൊണ്ട് എന്ത് ശരി? എല്ലാം ഒന്നായിരുന്നു. അപ്പൊ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് അദ്വൈതികൾക്ക് കൃത്യമായ ഉത്തരവുണ്ട്. എങ്ങനെയുണ്ടായി? ഈശ്വരൻ സൃഷ്ടിച്ചു. എപ്പോ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള പ്രളയകാലത്ത്. അതെങ്ങനെ ഈശ്വരനെ സൃഷ്ടിക്കാൻ പറ്റി? ഈശ്വരൻ എന്താണ്? ബ്രഹ്മം. ബ്രഹ്മം എങ്ങനെ സൃഷ്ടിക്കും? മായാശക്തി. മായാശക്തി അതവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? സൂക്ഷ്മരൂപത്ത്. ഈ സൃഷ്ടിക്കുന്ന എന്തിനെ ആശ്രയിച്ച് സൃഷ്ടിച്ചു? അത് വാസനകൾ. വാസന എവിടെ ഇരുന്നു? ആ മായാശക്തിയിൽ. ഈശ്വരൻ എന്തായിരുന്നു? മായാശക്തിയോടുകൂടി. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉത്തരമായി. ഇത്രയും അറിയാനുള്ളൂ ഇതിന്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി. അപ്പൊ പ്രപഞ്ചകാരണം ഈശ്വരനാണ്. മുമ്പ് പറഞ്ഞാൽ തന്നെ ഇത് കൂടുതലായിട്ടൊന്ന് ഇത് മനസ്സിലാക്കാൻ. ഇപ്പൊ ഈ സൃഷ്ടിക്ക്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കും മുമ്പ് ഇതിന്റെ കാരണമെല്ലാം ഉണ്ടായിരുന്നു. ഇതിനാണ് സത്കാര്യവാദം എന്ന് പറയും. അദ്വൈതികൾ പറയുന്നു മുമ്പ് എല്ലാം ഉണ്ടായിരുന്നു സത്തായിട്ട്, വാസനാരൂപത്തിൽ ഉണ്ടായി. അതിലിന്ന് ഈ രൂപത്തിലെല്ലാം ഉണ്ടായി. മുമ്പില്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. മുമ്പ് ഉണ്ടായിരുന്നതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഉണ്ടായിട്ട് അതിന് പല മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു യുക്തി പറയുന്ന എങ്ങനെയാണ്? ഇവിടെ മരങ്ങളിൽ നിന്ന് അതിന്റെ വിത്ത് ഉണ്ടാകുന്നു, ആ വിത്തിൽ നിന്ന് വീണ്ടും മരം ഉണ്ടാകുന്നു. അപ്പൊ ആ വിത്ത് എന്ന് പറയുന്നത് മരത്തിന്റെ പ്രളയകാലമാണ്. അതിൽ നിന്ന് മരം ഉണ്ടാകുന്നു, അതാണ് അതിന്റെ സൃഷ്ടി. വീണ്ടും അതിൽ നിന്ന് വിത്ത് ഉണ്ടായിട്ട് ആ വിത്ത് എന്ന് പറയുന്നത് വീണ്ടും അടുത്തൊരു മരത്തിന്റെ പ്രളയകാലമാണ്. അപ്പൊ വിത്തും വൃക്ഷവുമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്ന് ആദ്യമായി എന്തുണ്ടായി? വിത്താണോ വൃക്ഷമാണോ? ഇത് അനാദിയാണ്, ഒന്നിനും തുടങ്ങുന്നില്ല. അതുകൊണ്ട് അതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? തുടക്കമില്ല. തുടങ്ങിയാലേ ആദ്യമായിരുന്നു ചോദിക്കാൻ പറ്റും. ആദ്യം വിത്താണോ വൃക്ഷമാണോ എന്ന് ചോദിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിനൊരു തുടക്കത്തെ അംഗീകരിക്കണം. തുടക്കമില്ലെങ്കിൽ പിന്നെ ആദ്യം എന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല. വിത്ത് വൃക്ഷം ഇത്രയേ ഉള്ളൂ. അനാദി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്കത് അറിയത്തില്ല എന്നാണ് എന്റെ ചുരുക്കം. പക്ഷെ അനാദി എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നങ്ങ് സമ്മതിച്ചു കൊടുക്കുകയല്ല, അറിയാമെന്ന് പറയുകയാണ്. എങ്ങനെ? തുടക്കമില്ല. അപ്പൊ ആദ്യം വിത്താണോ ആദ്യം വൃക്ഷമാണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. തുടക്കം ഉണ്ടെങ്കിലേ അത് ചോദിക്കാൻ പറ്റും. ഇവിടെ തുടക്കമില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് പറയുന്നു. അതത്രേ ഉള്ളൂ അതിനകത്ത്. വേറെ മുമ്പ് പറഞ്ഞതുകൊണ്ട് ഇനി ഇതിനകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല. അടുത്ത് ശക്തിസ്തു ദ്വിധാജ്ഞേയ തൈജസി താമസീതി ച സഹവാസോ അനയോർ നാസ്തി തേജസ് തിമിരയോ. ആ മായാശക്തിയെ കുറിച്ച് തന്നെ പറയുകയാണ്. ശക്തിഹിതു തൈജസി താമസി ച ഇതി ദ്വിധാജ്ഞേയ. അനയോഹോ തേജസ്തിമിരയോഹോ ഇവ സഹവാസ നാസ്തി. അതും വ്യക്തമാണ്. ശക്തി ഹിതു, നേരത്തെ പറഞ്ഞല്ലോ, ശക്തിരേവ അസൃജ സ്വയം. ശക്തിയാണ് സൃഷ്ടിച്ചത്, മായാശക്തി. ആ മായാശക്തി തു തേജസി താമസി ച ഇതി. തൈജസി എന്നും താമസി എന്നും ദ്വിധ ജ്ഞേയ രണ്ട് തരത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. തേജസ് എന്ന് പറഞ്ഞാൽ വെളിച്ചം, തൈജസി എന്ന് വെച്ചാൽ വെളിച്ച സ്വഭാവം ഉള്ളത്, വെളിച്ചത്തിന്റെ സ്വഭാവം ഉള്ളത്. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, താമസി എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ സ്വഭാവം ഉള്ളത്. ഇപ്പൊ വെളിച്ചത്തിന്റെ സ്വഭാവമുള്ളതും ഇരുട്ടിന്റെ സ്വഭാവമുള്ളതുമായ ആ ശക്തി എന്ന് പറയുമ്പോ അതിന് രണ്ടു തരത്തിലുണ്ട്. ദ്വിധാജ്ഞേയ രണ്ടു തരത്തിലുണ്ട്, ശക്തി രണ്ടു തരത്തിലുണ്ട്. ഈ ശക്തി ഇങ്ങനെ രണ്ടു തരത്തിൽ പറയുന്നു. അദ്വൈതികൾ സാധാരണ പറയുന്നതാണ്, ഗുരുവും വേറെയും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? മുമ്പ് ഒരുപാട് വിശദീകരിച്ചാണ്. എവിടെ പറഞ്ഞിട്ടുണ്ട്? മുമ്പ് ഇത് പഠിച്ചപ്പോ ഞാൻ ഒരുപാട് പറഞ്ഞാണ്. ആ അറിവിന് ശക്തി അനന്തമുണ്ട്, ഇതെല്ലാം അറുതിയിടാൻ സമ അന്യന്യവണ്ണം പിരുവിരുവായി ഇതിൽ അന്യസാമ്യമാർന്നുള്ളൊരുവിൽ അമർന്ന് തെളിഞ്ഞുണർന്നിരിക്കണം. സമയെന്നും വിഷമയെന്നും പറയുന്നു, അന്യെന്ന് വെച്ചാൽ വിഷമം. അങ്ങനെ രണ്ടു തരത്തിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ക്രിയയൊരു കൂറിത് അവിദ്യ, കേവലം ചിന്മയും മറു കൂറിത് വിദ്യ, വിദ്യ അവിദ്യ. അങ്ങനെ രണ്ടും പറയുന്നുണ്ട്. രണ്ടും പരസ്പര വിരുദ്ധ രൂപത്തിലുള്ളതാണ്. സമയ്ക്ക് നേരെ വിരുദ്ധമാണ് വിഷമം, വിദ്യക്ക് നേരെ വിരുദ്ധമാണെന്ത് അവിദ്യ. അങ്ങനെ ഈ ശക്തിയെ രണ്ടാക്കി പറയുക എന്ന് പറയുന്നത് അദ്വൈതികളുടെ സ്ഥിരം ഒരു ശൈലിയാണ്. അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. തേജസ്സി എന്നും താമസ, ഒന്ന് ഇരുട്ടിന്റെ സ്വഭാവമുള്ളതും മറ്റൊന്ന് വെളിച്ചത്തിന്റെ സ്വഭാവമുള്ളതും. അപ്പോ വെളിച്ചത്തിന്റെ സ്വഭാവമുള്ളത് നല്ലതാണ്, ഇരുട്ടിന്റെ സ്വഭാവമുള്ളത് മോശമാണ്. അപ്പൊ വെളിച്ചത്തിന്റെ സ്വഭാവമുള്ളത് സമയമാണ് അല്ലെങ്കിൽ വിദ്യയാണ്, ഇരുട്ടിന്റെ സ്വഭാവമുള്ളത് വിഷമയാണ് അല്ലെങ്കിൽ അവിദ്യയാണ്. അങ്ങനെ പറയാം. അത് പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. അത് ഒരുപാട് വിശദീകരിക്കാം. മറ്റു ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞാണ് ആത്മോദേശം. അപ്പോ നന്മയും തിന്മയും എന്ന് പറയുന്നതിനെ ഇങ്ങനെ പറയാം, വെളിച്ചത്തിന്റെ സ്വഭാവമുള്ളതൊക്കെ നന്മയാണ്, ഇരുട്ടിന്റെ സ്വഭാവമുള്ളതൊക്കെ തിന്മയാണ്. ഇതെന്ന് മറ്റു മതക്കാർ പറയുന്നു. പിശാചും ദൈവവും എന്ന് പറയും, പിശാചും ദൈവവും എന്ന് പറയും. നന്മയെല്ലാം ദൈവത്തിന്, തിന്മയെല്ലാം പിശാചും. ഇത് ക്രിസ്തുമതത്തിലും ഇസ്ലാം എല്ലാ മതങ്ങളിലും ഉണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ഇങ്ങനെ നന്മയും തിന്മയും വരുന്നത്? മനുഷ്യന് ഈ സ്വഭാവമുണ്ട് നന്മയും തിന്മയും. മനുഷ്യന് നന്മയും തിന്മയും ഉള്ളതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യുന്നു? ദൈവത്തിലും നന്മയും തിന്മയും കാണും. മനുഷ്യന് നന്മയും തിന്മയും ഉള്ളതുകൊണ്ടാണ്. നന്മ മാത്രമുള്ള മനുഷ്യൻ, തിന്മ മാത്രമുള്ള മനുഷ്യൻ, അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യരിലും ഒന്നുണ്ട്, നന്മയുണ്ട് തിന്മയുണ്ട്. ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും. ചില മനുഷ്യരിൽ നന്മ കൂടുതലായിരിക്കും, ചിലരിൽ ചില തിന്മ കൂടുതലായിരിക്കും. ചില മനുഷ്യരിൽ ചില സമയം നന്മ കാണും, ചില സമയം തിന്മ കാണും. ഇങ്ങനെ കാലം, ദേശം, വിഷയം ഇതൊക്കെ അനുസരിച്ച് നന്മ തിന്മകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇത് മനുഷ്യരിൽ ഇങ്ങനെ മാറി മാറി കാണുന്നതുകൊണ്ടാണ് ഇവർ കൽപ്പിച്ചത്. എന്താണോ ഇതൊക്കെ ഇങ്ങനെ വരണമെങ്കിൽ ദൈവത്തിലും കാണും നന്മയും തിന്മയും. ദൈവത്തിൽ എങ്ങനെ ഇരിക്കുന്നു? രണ്ട് ശക്തിയായിട്ട്, തേജസ്സി ശക്തിയായിട്ടും താമസി ശക്തിയായിട്ടും. പിന്നെ ഇതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ് വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ അവിദ്യയാൽ ബാക്കി അതൊക്കെ ഓരോരുത്തർ വ്യാഖ്യാനിക്കുന്ന രീതിയിലാണ്. ഇവിടെ ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുന്ന വിദ്യ എന്ന് പറഞ്ഞ ഉപാസന, അവിദ്യ എന്ന് പറഞ്ഞ കർമ്മം. ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രിയവരും കൂറിത് അവിദ്യ, അവിദ്യ കർമ്മം എന്നാ പറഞ്ഞിരിക്കുന്നത്. ചിന്മയും അറുകൂറിത് വിദ്യ, അതിനെ വേണമെങ്കിൽ ഉപാസന എന്ന് പറയാം, ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചു പറയാൻ പറയാം. അദ്വൈതമാണല്ലോ, രണ്ടിൽ നിന്നും മാറി നേതവിൽ ഇങ്ങനെ നിൽക്കലും പിരിഞ്ഞ് അദ്വയപരഭാവന പിരിയവേ കൊടുക്കുന്നു. അദ്വയം രണ്ടു നിന്നും നേരെ. ശങ്കരാചാര്യ അങ്ങനെ പറയുന്നു, അങ്ങനെയും അർത്ഥം പറയാം. എല്ലാം വ്യാഖ്യാനങ്ങളാണ്. ഗുരു എന്തായാലും, പിന്നെ ഗുരു ഈശാവാസ്യ പുരുഷത്തിന് ഭാഷ ഉണ്ടാക്കിയല്ല, അതൊന്ന് വിവർത്തനം ചെയ്യുകയാണ്, മലയാളത്തിലാക്കിയാണ്. അതുകൊണ്ട് ഇങ്ങനെ വിവാദമുള്ള പദങ്ങൾക്കൊന്നും മലയാളത്തിൽ പകരൊരു പദം ഇല്ല. അതുകൊണ്ടാണ് ആ പദങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് ഉപയോഗിച്ചു. വിദ്യാസംഭൂതി കൊണ്ടുള്ളതന്യം, അങ്ങനെ സംഭൂതി അസംഭൂതി അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു. അതിനർത്ഥം പറയാൻ പോയില്ല, കാരണം അർത്ഥം പറഞ്ഞാൽ വിവാദമാകുന്നു. സഹവാസം അനയോർ നാസ്തി എന്ന് പറഞ്ഞു. ഇതിനും കൂടെ സഹവാസം, സഹവസിക്കുക, ഒരുമിച്ചിരിക്കില്ല എന്നാണ്. ഏകന ഈ വെളിച്ച സ്വഭാവമുള്ള ശക്തിയും ഇരുട്ടിന്റെ സ്വഭാവമുള്ള ശക്തിയും ഇത് ഇരുട്ടും വെളിച്ചവും പോലെ ഒരുമിച്ചിരിക്കില്ല. ബ്രഹ്മസൂത്രത്തിൽ ഒന്ന് എന്താണ് തമപ്രകാശ വിരുദ്ധ സ്വഭാവയോഹോ, അവിടെ പറഞ്ഞത് ആത്മാവും അനാത്മാവും, ആത്മാവും അനാത്മാവും, ആത്മാവ് പ്രകാശമാണ് അനാത്മാവ് പ്രപഞ്ചമാണ്, അങ്ങനെ എടുക്കും, രണ്ടായിട്ട് എടുക്കും. ഇവിടെ ആ രീതിയിലല്ല എടുക്കുന്നു, അവിടെ ആത്മാവിനെ തന്നെ പ്രകാശമായിട്ടെടുക്കുകയും പ്രപഞ്ചത്തെ ഇരളായി എടുക്കുകയും ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, ഈശ്വരന്റെ ശക്തിയെ രണ്ടായിട്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ പ്രകാശമായിട്ട് ആത്മാവിനെയല്ല എടുത്തത്, ഈശ്വരന്റെ ശക്തി. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ എല്ലാ നന്മ, എല്ലാ നല്ലത്, വിദ്യ, ജ്ഞാനം, എല്ലാ നന്മയുണ്ടാക്കുന്നത് ഈ പറയുന്ന തേജസ്വി ശക്തി, ബാക്കി കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് താമസി ശക്തിയാണ്. അതിനി വിദ്യയെന്നും അവിദ്യയെന്നും പറഞ്ഞാലും അങ്ങനെയാണ്, സമയെന്നും അന്യ വിഷമയെന്ന് പറഞ്ഞാലും അങ്ങനെയാണ്. ഇത് വെളിച്ചു വരട്ടും പോലെ ഒരുമിച്ചിരിക്കുന്നില്ല. അപ്പൊ ഇത് ഇവിടെ പോയി രണ്ടു തരത്തിലുള്ള ശക്തി ഉണ്ടെന്ന് പറയുന്നത് ഈ സൃഷ്ടിയിൽ കാണുന്ന ഈ വൈരുദ്ധ്യങ്ങൾക്ക് സമാനം പറയാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിയിൽ അറിവുണ്ട്, അറിവില്ലായ്മയുണ്ട്, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുണ്ടല്ലോ, നന്മയുണ്ട്, തിന്മയുണ്ട്. സൃഷ്ടി നാനാരൂപത്തിൽ ഇരിക്കുന്നതിന് കാരണം ഈ രണ്ട് ശക്തിയാണ്. അത് സാറിന് ചോദിക്കും, ഈശ്വരൻ എന്ന് പറയുന്നത് ഏകനാണ്, ഏകനായ ഈശ്വരനാണ് സൃഷ്ടിച്ച, അപ്പോ ഈ പ്രപഞ്ചം എന്തുകൊണ്ട് ഏകമായിരിക്കുന്നില്ല? ഏകനല്ലേ സൃഷ്ടിച്ചത്? ഈശ്വരൻ സച്ചിദാനന്ദനാണ്, അപ്പൊ സച്ചിദാനന്ദമായി തന്നെ എന്തുകൊണ്ട് പ്രപഞ്ചമിരിക്കുന്നില്ല? അതിനാണ് പറയുന്നത് ഈശ്വരൻ സൃഷ്ടിച്ച് ഈശ്വരൻ ഏകനാണെല്ലാം ശരിയാണ്, പക്ഷെ ഈശ്വരന്റെ ശക്തിക്കൊരു പ്രശ്നമുണ്ട്. അത് വെളിച്ച രൂപത്തിലും ഇരുട്ടിന്റെ രൂപത്തിലും ഉള്ളതുകൊണ്ട് ഈ പ്രപഞ്ചം ഇങ്ങനെ വെളിച്ചമായി ഇരുളായും ഇരിക്കും. ഇത് ഈ പ്രപഞ്ചത്തില് ഇത് കണ്ടിട്ട് തന്നെ, എന്താണ് നമ്മൾ പകല് പൊതുവെ വെളിച്ചവും രാത്രി ഇരുട്ടും, ഇത് ഒരുമിച്ച് ഒരുപോലെ ഇരിക്കാം എന്ന് കാണാൻ പറ്റില്ല. നല്ല വെളിച്ചവും നല്ല ഇരുട്ടും ഒരേ സമയത്ത് ഇരിക്കുക, ഒരു സ്ഥലത്ത് ഇരിക്കുക, അത് കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്, നന്മയും തിന്മയും കൂടി അല്ലെങ്കിൽ അറിവും അജ്ഞതയും കൂടി ഒരേ കാലത്ത് ഒരേ വിഷയത്തിൽ ഒരേ സമയത്ത് അങ്ങനെ ഇരിക്കത്തില്ല. വ്യത്യസ്തമായി കാണും. കേരളം വെളിച്ചവും പോലും പ്രപഞ്ച വൈചിത്രം, പ്രപഞ്ചം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു? ഏകനായ ഈശ്വരം സൃഷ്ടിച്ചിട്ട്, നല്ലവനായ ഈശ്വരം സൃഷ്ടിച്ചിട്ട് പ്രപഞ്ചം എന്തുകൊണ്ട് ഇങ്ങനെ മോശമായിരിക്കുന്നു? നേരത്തെ ചോദിച്ചല്ലോ, സദ്ഗുണസമ്പന്നനായ ഈശ്വരനാണ് സൃഷ്ടിച്ചത്, പക്ഷെ പ്രപഞ്ചം എന്ന് പറയുന്നു ദുർഗുണങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നു. അതെന്തുകൊണ്ട്? ഈശ്വരനല്ല അതിന് ഉത്തരവാദി. ഈശ്വരൻ കാണുന്ന ഈ രണ്ട് തരത്തിലുള്ള അശക്തിയാണ്. അതുകൊണ്ടാണ് എല്ലാ ഗുണങ്ങളുമുള്ള ഈശ്വരൻ സൃഷ്ടിച്ചിട്ടും പ്രപഞ്ചം എന്തായിപ്പോയി? മോശമായിപ്പോയി. അതാണ് മാതാപിതാക്കള് എത്ര സദ്ഗുണസമ്പന്നന്മാരായാലും ശരി, മക്കളങ്ങനെ ഇരിക്കണമെന്നില്ല, മക്കൾ തലയിരിഞ്ഞു പോകും. മാതാപിതാക്കളെ പോലെ ഇരിക്കണമെന്നില്ല, കാരണം അവരിലിരിക്കുന്ന ശക്തി വേറെയാണ്. മക്കളിലിരിക്കുന്നത് നന്മയുടെയും തിന്മയുടെയൊക്കെ ശക്തികളിൽ ഏറ്റക്കുറച്ചിൽ വന്ന തിന്മയുടെ ശക്തി കൂടുതലാണെങ്കിൽ മക്കളെല്ലാം തിന്മയുള്ളവരായി പോകും. മാതാപിതാക്കൾ എന്ത് വിളിച്ചു? ഇപ്പോ മാതാപിതാക്കൾക്ക് നല്ല ആധ്യാത്മികമായ ചിന്തയുള്ളവരാണ് മക്കള്, അതിനോട് യാതൊരു ബന്ധമില്ലാത്തവരായിരിക്കും. ഇനി മാതാപിതാക്കള് നല്ല കടുത്ത ഭൗതികവാദികളായിരിക്കും, മക്കളങ്ങനെയല്ല, ഈശ്വര വിശ്വാസികളായിട്ട് ആത്മീയ ചിന്തയുള്ളവരായിട്ട് വരും. മാതാപിതാക്കൾ അങ്ങനെ വരണമെന്നില്ല. എന്താണ് ഉറക്കം വരുന്നത്? പിന്നെ ഇപ്പോഴത്തെ മാതാപിതാക്കളെല്ലാം നല്ല ആയിരുന്ന അന്ന് യാതൊരു നിയമവുമില്ല. മക്കള് മാതാപിതാക്കൾക്ക് ആത്മീയമായ ചിന്തയും എല്ലാം ഉണ്ടായിരുന്നാൽ മക്കൾക്ക് അങ്ങനെ വരണമെന്നൊന്നുമില്ല. ഗാന്ധിജിയുടെ മകൻ കണ്ടുപിടിച്ച് റോഡിൽ കിടക്കുമായിരുന്നു. ഗാന്ധിജി അവിടെ സത്യാന്വേഷണ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാണ് നമ്മളെയൊക്കെ കാണാൻ മെച്ചമായി. ഗാന്ധിജി അങ്ങനെയല്ല. ഗാന്ധിജി എന്ന് പറയുന്നത് സത്യാന്വേഷണ പരീക്ഷണമൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്ത ആളാണ്. സത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ച ആള് തന്നെയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, തരികിടയൊന്നുമില്ല. പിന്നെ എന്താ മാറ്റം വന്നത്? രാഷ്ട്രീയത്തിൽ വന്നപ്പം ഗാന്ധി ആദർശത്തോടൊക്കെ പല വിട്ടുവീഴ്ചയും ചെയ്യേണ്ടി വന്നു. അത് ആര് രാഷ്ട്രീയത്തിൽ വന്നാലും ശരി, മഹാത്മാഗാന്ധിയായാലും പിണറായി വിജയനായാലും നരേന്ദ്രമോദി ആയാലും ശരി, രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ. അവരാദർശമുള്ളവരാണെങ്കിലും ഒരുപാട് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. അത് എ കെ ആന്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും അച്യുതാനന്ദനായാലും ആരായാലും ശരി, നല്ല വ്യക്തികളാണ് അവരൊക്കെ വ്യക്തിപരമായി. പക്ഷെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എന്തുവരും? അത്രയൊക്കെ ഗാന്ധിജിയിലും ഉള്ളൂ. അല്ല, ഗാന്ധിജി അങ്ങനെ മോശമാണെന്നില്ല. ഇവരൊക്കെ കാണും വളരെ നല്ല, നമ്മളെയൊക്കെ കാണും നല്ല ആളായിരുന്നു. എന്തുകൊണ്ട്? സത്യാന്വേഷണ പരീക്ഷണം നടത്തിയ ആളാണ്. സത്യത്തിനോട് വളരെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ മാറി, അത്രയേ ഉള്ളൂ. പക്ഷെ മക്കളോ, മക്കൾക്ക് ഒരു സത്യാന്വേഷണം ഇല്ലായിരുന്നു കണ്ടുപിടിച്ച്. അപ്പോ ഈശ്വരൻ സർവഗുണങ്ങളും ഉള്ളവനാണെങ്കിലും എന്തുകൊണ്ട് സൃഷ്ടി ഇങ്ങനെയായിപ്പോയി? രണ്ട് ശക്തികളുണ്ട്, അതിന്റെ കുഴപ്പമാണല്ല, ഈശ്വരന്റെ കുഴപ്പമല്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ശക്തി ഹിതു ശക്തി തൈജസി താമസി ചൈ, വെളിച്ചത്തിന്റെ സ്വഭാവമുള്ളതും ഇരുട്ടിന്റെ സ്വഭാവമുള്ളതുമായ ദ്വിവിധ ജ്ഞേയ, രണ്ടു തരത്തിൽ മനസ്സിലാക്കണം. അനയോഹോ ഇവയ്ക്ക് തേജസ് തിമിരയോഹോ ഇവ, ഇത് ഒരേ സമയം. അതായത് ഒരാളുടെ നന്മ കാണുന്ന സമയത്ത് നന്മയുള്ളൂ, പിന്നെ അടുത്ത നിമിഷമായാലും തിന്മ വരാം. തിന്മ വന്നാൽ പിന്നെ അടുത്ത നന്മ വരാം, മാറി മാറിയിരിക്കും. നന്മയിൽ തിന്മയില്ലെന്നേ ഉള്ളൂ. നന്മയും തിന്മയും മാറി മാറി വരും. അതാണ് ഈ പറയുന്നത്. ഇനി നന്മയിൽ തിന്മ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നന്മകൾ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് തിന്മ അതിന്റെ അനുബന്ധമായും വരാം, അങ്ങനെയൊക്കെ വരാം. എന്നാലും ഇതിൽ പൊതുവായി പറയുന്നതാണ് വിരളും വെളിച്ചവും പോലെ എന്താണ് ഒരുമിച്ചിരിക്കുന്നില്ല. പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ നന്മ ഒരു ഭാഗത്തും തിന്മ വേറൊരു ഭാഗത്തും നിൽക്കും. അത് തന്നെയാണ് ഈ ശക്തിക്ക് വന്ന. അതുകൊണ്ടാണ് മനുഷ്യന് പല ഗുണം കാണുന്നതും ലോകത്ത് നന്മയും തിന്മയും എല്ലാം നിൽക്കുന്നതും. മനുഷ്യന് ചിലതൊക്കെ ഗുണമായി വരുന്നു, ചിലതൊക്കെ ദോഷമായി വരുന്നു. ഇതെല്ലാം കാരണം ഈ ശക്തി രണ്ടു തരത്തിലായതാണ്. അപ്പൊ ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചെങ്കിൽ ഈ ജഗത്തിൽ എങ്ങനെ ഈ ഇതെല്ലാം വന്നു എന്നുള്ളതിന് സമാധാനമാണ് ഈ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഈ ജഗത്തിലെങ്ങനെ നന്മയും തിന്മയും വന്നു, അത് ആ ശക്തിയുടെ കുഴപ്പമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓം പൂർണമദഃ പൂർണമിദം.